പൂർവക്ഷത്തിന് സമാനം പറഞ്ഞു. തസ്മാത് മായ മാത്ര സ്വപ്ന ദർശനം, സ്വപ്നാനുഭവം എന്ന് പറയുന്നത് മായ ആണ്, മിഥ്യയാണ് എന്ന് പറയും. മായ എന്ന് പറഞ്ഞാൽ മിഥ്യ. എന്നാൽ ഇനിയും പ്രശ്നങ്ങൾ ശേഷിക്കുന്നുണ്ട്, അതാണ് അടുത്ത് ചർച്ച ചെയ്യുന്നത്. മായാമാതൃത്വത്തർഹി ന കശ്ചിത് സ്വപ്നേ പരമാർത്ഥ ഗന്ധോ അസ്ഥീതി. സ്വപ്നേ കശ്ചിത് പരമാർത്ഥ ഗന്ധോ നാസ്തി. സ്വപ്നത്തിലൊരു ലേശം പോലും പരമാർത്ഥമില്ല. എന്തുകൊണ്ട്? മായ മാത്രമാണ്, മായാമയമാണ്. ഇത് സാധാരണ പറയും. എന്നാൽ എന്തെങ്കിലും പരമാർത്ഥമുണ്ടോ എന്നൊരു ചോദ്യവും വരാം. എന്നാ കശ്ചിത് പരമാർത്ഥ ഗന്ധോ അസ്ഥീതി. നിങ്ങൾ എന്താ പറയുന്നത്? ഇതിന് ലേശം പോലും പരമാർത്ഥം ഇല്ലെന്നാണോ? അങ്ങനെയാകാമല്ലോ. നിങ്ങൾ ഇല്ല എന്നിങ്ങനെ നിഷേധിക്കാൻ പറ്റും? നെത്തിച്ചതേ. അങ്ങനെ സ്വപ്നത്തിന് ഒരു പരമാർത്ഥമില്ലാന്ന് നിങ്ങൾ പറയുന്നില്ല. സ്വപ്നത്തിനും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണോ? സൂചക സഹി സ്വപ്നോ ഭൂതി ഭവിഷ്യത്തോഹോ സത്വസാധനോഹോ. ഭാവിയിൽ വരാൻ പോകുന്ന നല്ലതിൻ്റെയും ചീത്തയുടെയും ഒക്കെ സൂചകങ്ങളും ആകും സ്വപ്നം. പിന്നത് മായാമയം അസത്യം എന്നിങ്ങനെ പറയാൻ പറ്റും. പക്ഷെ നേരത്തെ പറഞ്ഞു എന്താണ്? തസ്മാത് മായാമാത്ര സ്വപ്ന ദർശനം. സ്വപ്നം എന്ന് പറയുന്നത് മായാമാത്രമാണെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നു ഭാവിയെക്കുറിച്ചുള്ള ചില സൂചനകളും അതിലുണ്ടെന്ന്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഏത്? അത് മുമ്പോട്ട് വരുമ്പം വ്യക്തമാണ്. ഇവിടെ പറയുന്ന ഇതാണ്. എന്താണ്? സൂചക സഹി സ്വപ്നോ ഭവതി ഭവിഷ്യതോഹോ സാധ്യം. ഭാവിയിൽ വരാൻ പോകുന്ന നന്മയുടെ നല്ലതിൻ്റെയും ചീത്തയുടെയും സൂചകങ്ങളും ആകും സ്വപ്നം. അത് വിശദീകരിക്കുന്നു എന്താണെന്നുള്ളത്. ചാന്തോക്യത്തിൽ തന്നെ ഒന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. വൈദിക കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവര് ആ കർമ്മ അനുഷ്ഠാനത്തിന്റെ പ്രകടനത്തിൽ പറയുകയാണ്, ശ്രുതി പറയുകയാണ്, സ്വപ്നത്തിൽ സ്ത്രീയെ സ്വപ്നം കണ്ടുകഴിഞ്ഞാൽ ആ കർമ്മത്തിന്റെ ഫലം ഉറപ്പാണ്. കർമ്മ ഫല സമൃദ്ധി ഒരടയാളമാണ്, അതാണ് സൂചകം. അങ്ങനെ ശ്രുതി എന്ന് പറയുന്നു. യഥാ കർമ്മസു കാമ്യേഷു സ്ത്രീയം സ്വപ്നേഷു പശ്യതി. കാമ്യകർമ്മങ്ങളിൽ എന്നുവെച്ചാൽ കാമ്യകർമാനുഷ്ഠാന വേളയിൽ, അല്ലെങ്കിൽ അനുഷ്ഠാനം പൂർണ്ണമാകുമ്പോൾ സ്ത്രീയെ സ്വപ്നം കാണുകയാണെങ്കിൽ സമൃദ്ധി തത്ര ജാനീയ, ഉറപ്പാണ്. തസ്മിൻ സ്വപ്ന നിദർശനേ, ആ സ്വപ്ന നിദർശനത്തിലൂടെ ഇത് മനസ്സിലാക്കണം. എന്താണ് ഫലസമൃദ്ധി? തഥാ പുരുഷം കൃഷ്ണം കൃഷ്ണദന്തം വശ്യതി സയേനം ഹന്തി. ഇത് പുരാണങ്ങളിൽ പറയുന്നതാണ്. സ്വപ്നത്തിൽ ശ്രദ്ധിച്ചോണം. കറുത്ത പല്ലുള്ള ഒരു കറമ്പനെ കാണുകയാണെങ്കിൽ ഉറപ്പാണെന്ത് തട്ടിപ്പോവും. അതുകൊണ്ട് കഴിയുന്നതും അങ്ങനെ ഒരു സ്വപ്നം കാണാതിരിക്കാൻ ശ്രമിക്കണം. ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ്, ഏത് പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, പുരുഷം കൃഷ്ണം കൃഷ്ണദന്തം പശ്യ. ഇതുപോലെ കുറെ ഈ സ്വപ്ന പുരാണങ്ങളിൽ പലയിടത്തും ഇതിങ്ങനെ വർണ്ണിച്ചു പറയും. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഭീകരമായ സ്വപ്നങ്ങൾ കണ്ടുകഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. അതിന് ദിവസം പറയും, ഇത്ര ദിവസത്തിനകം ആള് തട്ടിപ്പോകുമെന്നൊക്കെ പറയുന്നു. ഇത്യവമാതിഭി സ്വപ്നേഹി സ്വപ്നേഹി അചിരജീവിത്വം ആവേദ്യത ഇതി ശ്രാവേദി. ഇങ്ങനെയുള്ള സ്വപ്നം കൊണ്ട് അചിരജീവിത്വം, അചിരജീവിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമെന്ന് പറയുന്നതിന് പകരം കുറച്ച് ഭംഗിയായ ഒരു വാക്കി പറഞ്ഞു. ആൾക്കാർ ഭയക്കരുതല്ലോ സ്വപ്നം കണ്ട് മരിച്ചു പോകുന്ന് പറഞ്ഞാ, അതുകൊണ്ട് പറഞ്ഞു അചിരജീവിത്വം എന്ന് വെച്ചാൽ പിന്നെ അധികം കാലം ആയുസില്ല. സ്വപ്നം കണ്ട് പിറ്റേ ദിവസം മരിക്കണമെന്നില്ല, മരിച്ചെന്നും വരാം. ആവേദ്യത ഇതി ശ്രാവേദി ബോധിപ്പിക്കുന്നു. അതിനെ ആവേദനം ചെയ്യിക്കുന്നു. അങ്ങനെ ഒരു മരണത്തിന്റെ പ്രാപ്തിയെ ശ്രാവേദി ശ്രുതി ബോധിപ്പി. ഇതൊക്കെ ശ്രുതിയും സ്മൃതിയുമൊക്കെയാണ് ബോധിപ്പിക്കുന്നത്. ആചക്ഷതേജ സ്വപ്ന അധ്യായവിതഹ കുഞ്ചാരോഹണാദീനി സ്വപ്നേ ധന്യാനി ഖരയാനാദീന്യധന്യാനി ഇതി. ചിലപ്പോൾ സ്വപ്നത്തിൽ ഒരാള് ആനപ്പുറത്ത് കയറുന്നതാണ് കാണുന്നത് എന്ന് വെച്ചാൽ ആനപ്പുറത്ത് വെറുതെ കയറിയല്ല, ആനപ്പുറത്ത് വളരെ ആട ആഭരണങ്ങളോടുകൂടി ആഘോഷങ്ങളോടുകൂടി കുടയും ബെഞ്ചാമരവും ഇശറിയും ഒക്കെ ആയിട്ട് അങ്ങനെ കയറുന്ന സ്വപ്നം കണ്ടുകഴിഞ്ഞാലോ ഭാഗ്യവാൻ ആണ്. കുഞ്ച ആരോഹണാദീനി സ്വപ്നേ ധന്യാനി, ധന്യനായി എന്ന് വെച്ചാൽ അവന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഖരയാനാദീന്യ അധന്യാനി, അത് നല്ല ലക്ഷണമല്ല. നമ്മൾ പറയുന്നില്ല ശകുനം നല്ലതല്ല. സ്വപ്നത്തിൽ കഴുതപ്പുറത്ത് കീറിയ വസ്ത്രവും ധരിച്ച് വെള്ളവും ആഹാരവും ഒന്നും കിട്ടാതെ വിഷമിച്ച് യാത്ര ചെയ്യുന്നതായിട്ട് കണ്ടുകഴിഞ്ഞാൽ എന്തോ അപകടം വരാൻ പോകുന്നു. ഇന്നും ഈ സ്വപ്നത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രം ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ മനഃശാസ്ത്രം, ഇതും മനഃശാസ്ത്രം തന്നെ, ഈ പറയുന്ന മനഃശാസ്ത്രം തന്നെ. സ്വപ്നങ്ങളെ പഠിക്കുന്നവർ അത് നോക്കിയിട്ട് മനഃശാസ്ത്രജ്ഞന്മാർ രോഗത്തിന് ചികിത്സ വരെ നിശ്ചയിക്കുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. കൂടുതൽ അറിയണമെങ്കിൽ അവരോട് ചോദിക്കുന്നു. ഭാഷകാരൻ പറയുന്ന മനഃശാസ്ത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഈ പറയുന്നത് എന്തുകൊണ്ടാണ് ഒരാള് ഇവിടെ ഈ ഭാഷകാരൻ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? അതായത് മുമ്പ് പറഞ്ഞു പൂർവദൃഷ്ട സ്മൃതിർഹി സ്വപ്ന ഉപനിഷത് ഭാഷ്യത്തിൽ പറഞ്ഞാണ് പ്രായണ മിക്കവാറും എല്ലാം പൂർവദൃഷ്ട സ്മൃതിയാണ്, മുമ്പ് കണ്ടതിന്റെ സ്മരണ പോലെയാണ് സ്വപ്നമെന്ന് പറയുന്നു. അപ്പോൾ അത് കണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണണമെന്നില്ല. പിന്നെയോ യമദേവനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ പുരാണങ്ങളിലും മറ്റുമൊക്കെ. അപ്പോൾ പറയുന്നു മരണസമയത്ത് യമദേവൻ പോത്തിൻ്റെ പുറത്ത് കയറുമായിട്ട് വന്ന് ബന്ധിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ മരണസമയത്തല്ല, കുട്ടിക്കാലത്തെ കേട്ടാണ്. കേട്ട് കേട്ട് അത് പൂർവദിഷ്ടമായി. പിന്നെ വയസ്സുകാലത്ത് എല്ലാ ആശയും മറ്റു കിടക്കുന്ന ഒരു കിടപ്പുണ്ട്, ഇനി പ്രതീക്ഷയൊന്നുമില്ല, വൈദ്യരും പറഞ്ഞ് രക്ഷയില്ല. ആ കിടക്കുന്ന സമയത്ത് ഇതെല്ലാം പിന്നെ വേറെന്താ സ്വപ്നം കാണുന്നത്? പിന്നെ സ്വപ്നം കാണാൻ ഒന്നുമില്ലല്ലോ. അപ്പൊ ഇത് തന്നെ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കും, അവസാനം മരിക്കുകയും ചെയ്യും. അതാണ് ഈ പറയുന്നത്. അപ്പൊ സ്വപ്നം കാണുന്നത് കണ്ടത് തന്നെ ആയിരിക്കണമെന്നില്ല, നമ്മളുടെ ചിന്ത. അത് ഇപ്പോ ഞാൻ ഇന്നലെ ചിന്തിച്ചതല്ലോ, വേണ്ട, മുമ്പ് ചിന്തിച്ചാലും മതി. ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ കേട്ടോ വായിച്ചോ കണ്ടോ, സിനിമ കണ്ടാലും മതി, സീരിയൽ കണ്ടാലും മതി. ഇതിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന സംസ്കാരങ്ങൾക്കനുസരിച്ചാ സ്വപ്നം കാണുന്നത്, അല്ല വേറെ അതിൽ അത്ഭുതമൊന്നുമില്ല. അതാണ് ഇവിടെ രണ്ട് അനുഭവങ്ങളെക്കുറിച്ചും പറയുന്നത്. അപ്പോൾ മരണത്തെക്കുറിച്ചുള്ള ഒരുപാട് ധാരണകൾ തന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവന് ഇങ്ങനെ വരുന്നതും കൊണ്ടുപോകുന്നതുമായിട്ടൊക്കെ കാണുകയും മരിക്കുകയും ചെയ്യും. അത് ഈ ധാരണകൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും, കൂടുതലും കുട്ടിക്കാലത്താണ് ഉണ്ടാകുന്നു. അത് ഉപബോധ മനസ്സിനിങ്ങനെ അടിഞ്ഞുകൂടും, അത് സ്വപ്നമായി വരാം. മരണവും ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കാം, എപ്പോഴേ വരാവും, ഇന്ന സമയത്തെ വരാവുന്നില്ലല്ലോ. അപ്പൊ അതാണ് ഈ പറയുന്നത്. അല്ല, ഇതിനകത്ത് ഒരാള് ആനയെ കണ്ട് അതുകൊണ്ടയാൾക്ക് സമ്പത്തുണ്ടായി, കഴുതയെ കണ്ട് അതുകൊണ്ട് നഷ്ടം വന്നു എന്നുള്ളതല്ല. മനുഷ്യന്റെ ചിന്തകൾക്ക് അനുസരിച്ച് സംസ്കാരം ഉണ്ടാകുന്നു, അനുഭവങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്നു, അതനുസരിച്ച് സ്വപ്നം ഉണ്ടാകുന്നു. അതല്ലേ, ലോട്ടറി എടുത്ത് വയ്ക്കുന്ന ആള് അതിനെക്കുറിച്ച് ഇങ്ങനെ മനോരാജ്യത്തിലായിരിക്കും, ഒരുപാട് മനോരാജ്യം കാണും. അത് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, അതാണ്. അത് പുതിയ വീട് വയ്ക്കണം, വീട്ടിന്റെ പ്ലാൻ എങ്ങനെയായിരിക്കണം, എത്ര നില വേണം, എല്ലാ കാര്യങ്ങളും, പൂജാമുറി എവിടെ ആയിരിക്കണം, ബെഡ്റൂം എവിടെ ആയിരിക്കണം, എല്ലാം ചിന്തിക്കുകയാണ്. ലോട്ടറി കൈ കിട്ടിയില്ല, ഈ ചിന്താ ദാർഢ്യം കൊണ്ട് എന്ത് ചെയ്യും, അയാൾ സ്വപ്നം കാണും ലോട്ടറി അടിച്ചെന്ന്. കഷ്ടകാലത്തിന് പിറ്റേ ദിവസം ലോട്ടറി അടിക്കും. ആ സ്വപ്നം കണ്ടുകൊണ്ടാണ് ലോട്ടറി അടിച്ചതെന്ന് പറയുന്നത്. എന്റെ രണ്ടും തമ്മിലുള്ള ബന്ധം ഇത്രയേ ഉള്ളൂ. സ്വപ്നം കാണുന്നതിന്റെ കാരണം വ്യക്തമാണ്, ലോട്ടറി അടിച്ചതെന്തുകൊണ്ടെന്ന് നമുക്കറിയത്തില്ല. അനാകസ്മികമെന്ന് പറയും. അറിയാമെങ്കിൽ നമുക്ക് പറയാം അത് അദൃഷ്ടം കൊണ്ടാണെന്നും പറയാം. യാദൃശ്ചികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതിന് ഇത്തരം സ്വപ്നാനുഭവങ്ങളുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് കർമ്മ സമൃദ്ധി ശ്രുതി പറഞ്ഞിരിക്കുന്നത്? അതായത് ശ്രുതിയിൽ പൂർണമായ വിശ്വാസമുള്ളവനാണ് കർമ്മം ചെയ്യുന്നത്. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫലമുണ്ടാകും, ശ്രദ്ധ. അത് പുരോഹിതൻ എന്റെ മനസ്സിൽ ഇത് അടിച്ചു കയറ്റിയിട്ടുണ്ട്. അതും ഇതുപോലെ തലമുറ തലമുറകളായി വരുന്നതാണ്, ഒരു ജന്മത്തിൽ മാത്രമല്ല. അത് ശരിയോ തെറ്റോ, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്തെന്നും അറിയണമെന്നൊന്നുമില്ല. ഗണപതി ഹോമം നടത്തിക്കഴിഞ്ഞാൽ എല്ലാ വിഘ്നങ്ങളും മാറിക്കിട്ടും എന്ന് പറയുന്നത് ഇവന്റെ മനസ്സിലുള്ള വിശ്വാസമാണ്. ഗണപതി ഹോമവും വിഘ്നനാശവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അതിന്. അതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതെങ്ങനെ മനസ്സിൽ വന്നു? ഈ ജന്മത്തിലുണ്ടായതല്ല, ജീനിലൂടെ തന്നെ വന്നതാണ്. എത്രയോ തലമുറകളായി അത് ഉള്ളിൽ അടിച്ചു കയറ്റിയിരിക്കുകയാണ്. അതാരാണ് അവരത് തട്ടിക്കയറ്റിയത്? പുരോഹിതന്റെ സാമർഥ്യമാണ്. പുരോഹിതനാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നെ അതിനപ്പുറം അത് ശ്രദ്ധയാണ്, വിശ്വാസമാണ്. അത് ശരിയോ തെറ്റോ എന്നല്ല പറയുന്നത്, അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ കാര്യകാരണ ബന്ധത്തെക്കുറിച്ച് ലോകത്ത് ആർക്കും അറിയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് പുരോഹിതൻ തന്നെ പറഞ്ഞിരിക്കുന്ന എന്താണോ അദൃഷ്ടം എന്നാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഗവേഷണം നടത്താൻ പോകണ്ട. അത് അതീന്ദ്രിയമാണ് സംഗതി, ഇതിന്റെ ഇടയ്ക്കുള്ള കാര്യം. പക്ഷെ മനുഷ്യരുടെ ഇടയ്ക്ക് വിഘ്നം മാറുന്നതും മാറാത്തതും എല്ലാം കാണുന്നുണ്ട്. അതിനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ മാത്രം മതി, ഇത് ചെയ്തത് കൊണ്ടാണ് വിഘ്നം മാറിയത് എന്ന് ബന്ധപ്പെടുത്തിയാൽ മതി. ചിലയിടത്ത് വിഘ്നം മാറിയില്ലെന്ന് വരും, അതൊക്കെ അവഗണിക്കുക, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. എവിടെയെങ്കിലും മാറിയിട്ടുണ്ടോ അതെടുക്കുക. ഇത്തരത്തിൽ മനസ്സിനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് അതൊരു രൂഢമൂലമായ വിശ്വാസമായി മാറുന്നു. പിന്നെ അത് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിശ്വാസമാണ്. ചോദ്യം ചെയ്യുന്നത് ഇതേ മനസ്സല്ലേ, അതിനതിന് കഴിയില്ല. കാരണം ആ മനസ്സിനെ ആ വിശ്വാസത്തിൽ ബന്ധിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ മനസ്സിനെ ബന്ധിച്ചാൽ പിന്നെ മനസ്സിനെ അതിനെ ചോദ്യം ചെയ്യാനുള്ള ശേഷിയില്ല. അത് ശരിയായാലും തെറ്റായാലും പിന്നെ മനസ്സ് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കത്തില്ല. അങ്ങനെ ദൃഢം ഈ കഴിഞ്ഞാൽ ഇത് ശ്രുതി തന്നെ പറയുന്നു, സ്ത്രീയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ശരിയാകും. ഒരുത് കർമ്മമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ അവനറിയാം കർമ്മം ശരിയായ രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പാണ് ഫലമുണ്ടാകും. പക്ഷെ അക്കാര്യത്തിൽ സംശയമില്ലെങ്കിലും ഈ കർമ്മം ശരിയായിട്ടാണോ ചെയ്തത്, എന്തെങ്കിലും അതിന് വീഴ്ച വന്നിട്ടുണ്ടോ, ഇതൊക്കെ ചിന്തിക്കാം. അത് താൻ ചെയ്തതല്ലേ, ഇതിന്റെ വിധി ഇതാണോ, താൻ ചെയ്തതാണോ, ഇനി വേറെ എന്തെങ്കിലും വിധി ഇതിനകത്തുണ്ടോ, അങ്ങനെയൊക്കെ വരുമ്പോൾ അവന് ഫലത്തെക്കുറിച്ച് ചിന്തിക്കും. ശ്രുതി പറഞ്ഞിട്ടുണ്ടല്ലോ സ്ത്രീയെ സ്വപ്നം കണ്ടാൽ മതി. അപ്പൊ ആഗ്രഹിക്കും ഒരു സ്ത്രീയെ സ്വപ്നം കണ്ടെങ്കിൽ എല്ലാം ശരിയായി മനസ്സിൽ അതിന്റെ ദൃഢമായ സങ്കല്പം വരും. സ്വാഭാവികമായിട്ടും സ്വപ്നവും ഉണ്ടാവും. അപ്പൊ അവന് സമാധാനമായി, എന്തായാലും താൻ സ്വർഗത്തിൽ പോകും, അതിനുള്ള അടയാളം കിട്ടിക്കഴിഞ്ഞു. ഇത് തന്നെ മനഃശാസ്ത്രം. ഇന്നുള്ളവർ പറയുന്നു ഇതായിരിക്കും, അതെനിക്കറിയത്തില്ല. ഇത് പഴയ ആൾക്കാർ പറഞ്ഞാണ്. അപ്പൊ സ്വപ്നം ഇങ്ങനെയാണോ? അതുകൊണ്ടാണ് ബാല്യത്തിലെ സ്വപ്നം വേറെ, യൗവനത്തിലെ സ്വപ്നം വേറെ, വാർദ്ധക്യത്തിലെ സ്വപ്നം വേറെ, എല്ലാം ഒരുപോലെയല്ല, എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? ഓരോ കാലത്തിലെയും അനുഭവങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം വേറെയാണ്. അപ്പോൾ അതനുസരിച്ച് സ്വപ്നവും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് തികച്ചും ഇതിനാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അത്രയൊരു കാര്യമാണ് ഇതിനകത്തുള്ളത്. ഭാഷകാരം പറയുന്ന അത് സൂചകങ്ങളാണ്, ശരിയാണ്. പക്ഷെ അതെങ്ങനെ സൂചകമാകുന്നു? ഇത്തരത്തിലാണ്. നമ്മുടെ തന്നെ ആഗ്രഹങ്ങളും നമ്മുടെ തന്നെ സങ്കല്പങ്ങളും അനുസരിച്ചാണ് ഇതെല്ലാം സൂചകങ്ങളാകുന്നത്. പിന്നെ പല കാര്യങ്ങളിലും ദൃഢമായ സങ്കല്പങ്ങളും ദൃഢമായ ഇച്ഛയും ഫലത്തിന് കാരണമാകാറുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തുമല്ല, ചില സ്ഥലങ്ങളിൽ അത് കാരണമാകാറുണ്ട്. സങ്കല്പശക്തി കൊണ്ടാണ് സംഭവിച്ചതെന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോ അതിനനുസരിച്ച് കർമ്മത്തിൽ വ്യത്യാസം വരും, കർമ്മത്തിനനുസരിച്ച് ഫലത്തിൽ വ്യത്യാസം വരും. ഇതൊക്കെ അനുഭവസിദ്ധമായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ സ്വപ്നം സൂചകമാകുന്നു എന്ന് പറയുന്നത്. ഒരു ആപത്തിനെ കുറിച്ച് സ്വപ്നം കണ്ടു പറയുന്നു, അതുപോലെ തന്നെ സംഭവിച്ചു, ആക്സിഡന്റ് ഉണ്ടാകുമെന്ന് സ്വപ്നം കണ്ടു. അപ്പോൾ ആക്സിഡന്റ് സംഭവിച്ചു. കാരണം ഇവൻ അങ്ങനെ അത് ആർക്കാ സംഭവിക്കുന്നത്? അവൻ അടിസ്ഥാനപരമായി ഭീരുവായിരിക്കും. കാരണം എല്ലാ ദിവസവും രാവിലെ പത്രമെടുത്ത് നോക്കുമ്പോൾ കാണുന്ന മുഴുവൻ ഒരു പേജ് മുഴുവൻ ആക്സിഡന്റ് പേജാണ്. എവിടെ നോക്കിയാലും ആക്സിഡന്റുകളാണ്. ഇതെല്ലാം വായിക്കുമ്പോൾ എവനും തോന്നും, എനിക്കും ഇതുപോലെയുള്ള ആക്സിഡന്റ് സംഭവിക്കുമോ, ഞാനും വാഹനത്തിൽ സഞ്ചരിക്കുന്നവനാണ്. മനസ്സിൽ ഭയ ആശങ്ക എല്ലാം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വപ്നം ഉണ്ടാകാം. ആക്സിഡന്റ് എന്ന് പറയുന്നത് യാദൃശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് അദൃഷ്ടമാണ്, അത് സംഭവിക്കാം. അപ്പോൾ പിന്നെ ബുദ്ധി എന്ത് ചെയ്യും? ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടിക്കെട്ടും. ബുദ്ധിയുടെ ഒരു പണിയാണ്, ഞാൻ സ്വപ്നം കണ്ടത് കൊണ്ട് ആക്സിഡന്റ് സംഭവിച്ചു, ഇതിലെത്രയേ ഉള്ളൂ. അല്ലാതെ ഈ സ്വപ്നവും ഒരു സ്വപ്നവും ഒരു ആക്സിഡന്റിനെയും സൃഷ്ടിക്കില്ല. നിധി കിട്ടിയെന്ന് സ്വപ്നം കണ്ട് നിധി കിട്ടുന്നത് പോലെ ഉള്ളൂ. അതൊക്കെ മനസ്സിന്റെ ആഗ്രഹങ്ങളുടെ, മുഖ്യമായും മനസ്സിന്റെ ആഗ്രഹങ്ങളുടെ, ഭയം ഇതുപോലെയുള്ള വികാരങ്ങളുടെ പ്രതിഫലനമാണ് സ്വപ്നം. അതുകൊണ്ടാണ് ശൈശവത്തിൽ ചിന്തിച്ചു നോക്കുക. ശൈശവത്തില് സ്വപ്നമെന്ന് പറയുന്നത് അവിടെ ഭയമുണ്ടാകാം, പക്ഷെ ആ സ്വപ്നത്തിൽ കാമുണ്ടാകത്തില്ല. എന്തുകൊണ്ട്? അവിടെ ഇന്ദ്രിയങ്ങൾ പ്രരൂഢങ്ങളെല്ലാം മനസ്സിൽ കാമവികാരങ്ങൾ ഉണരുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ സ്വപ്നം ഭയം അതുപോലെയുള്ള വിനോദങ്ങളും ഒക്കെ ആയിരിക്കും ബാല്യത്തിലെ സ്വപ്നം. എന്തിന്? സ്തന്യപാനം ചെയ്യുന്ന ശിശു പോലും സ്വപ്നം കാണുന്നു എന്നാ പറയും. അത് ആ കുട്ടികളെ നോക്കിയാലേ അറിയാതെ ചിലപ്പോൾ കരയും ചിരിക്കും ഉറക്കത്തിൽ. എവിടുന്ന സ്വപ്നമാണ് അത് വരുന്നു. അതിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടുള്ള സ്വപ്നങ്ങൾ അതാണ്. കാരണം ശിശുവിൻ്റെ അനുഭവത്തിനും സുഖവും ദുഃഖവും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്വപ്നവും ഉണ്ടാകും. സുഷുപ്തി ഉണ്ടാകുമെങ്കിൽ സ്വപ്നവും ഉണ്ടാകും. ശൈശവത്തിൽ ഇതൊക്കെ മാറി, അതിനനുസരിച്ചുള്ള സ്വപ്നം. യുവത്വത്തിൽ വരുമ്പോൾ സ്വപ്നത്തിൻ്റെ രീതി മാറി. വാർദ്ധക്യമാകുമ്പോഴോ ഈ പറഞ്ഞതുപോലെ പിന്നെ എപ്പോഴും സ്വപ്നം കാണുന്നത് കാലനെയാണ്. കാലസ്വപ്നങ്ങളാണ്, കാലം വരുന്നതും പോകുന്നതും. സ്വപ്നത്തിൻ്റെ ഫലവും ഉറപ്പാണ്. അവിടെ പിന്നെ ഒരു സംശയവും വേണ്ട, ഫലം ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ള കാര്യം. ലോട്ടറി കഴിക്കാൻ സ്വപ്നം കണ്ടാൽ ഉണ്ടാകണമെന്നില്ല, പക്ഷെ വയസ്സുകാലത്തെ സ്വപ്നം ഉറപ്പായിട്ടും ഫലം തരും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്തൊക്കെ. അതുകൊണ്ട് സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ചാലും ബേജാറാവേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ മനസ്സിൻ്റെ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണ്, നമ്മുടെ മനസ്സ് തന്നെ സൃഷ്ടിക്കുന്നതാണ്. പിന്നെ ഇന്നലെ ഞാൻ ചിന്തിക്കാത്തത് ഇന്ന് സ്വപ്നം കണ്ടു എന്ന് പറയുന്ന അതിൽ കാര്യമില്ല. ശൈശവത്തിൽ ഉപബോധം മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങൾ അത് വാർദ്ധക്യത്തിൽ സ്വപ്നമായിട്ട് വരാം. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ അംഗീകരിക്കുന്ന ഒരു കാര്യം എന്താണ്? സ്വപ്നം സൂചകമാണ്. അത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണതിന് വേണ്ടിയിട്ടായി പറഞ്ഞതല്ല. അതിനപ്പുറം സ്വപ്നത്തിൽ സത്യത്വം അത് പറയുന്നില്ല. സ്വപ്നാനുഭവം എന്ന് പറയുന്ന ഒരു ദൃശ്യമാണ്, അതുണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഇത്തരം അനുഭവങ്ങളെയൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ജാഗ്രത പോലെ തന്നെ, ജാഗ്രതത്തും ഇതൊക്കെ ദൃശ്യമാണ്. പക്ഷെ ഇതിന് സത്യത്വം ഇവിടെ അംഗീകരിക്കുന്നില്ല. അതുപോലെയുള്ള സ്വപ്നം. പിന്നെ ജാഗ്രത എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ. അപ്പോ ഇവിടെ കാണുന്ന നമ്മുടെ സങ്കല്പങ്ങളും അതിൻ്റെ ഫലങ്ങളും ഇവയ്ക്കുള്ള കാര്യകാരണ ബന്ധങ്ങളെല്ലാം നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാം. നമ്മുടെ യുക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സ്വപ്നം എന്ന് പറയുന്നത് കൈവിട്ടുപോയ ഒരു കാര്യമാണ്. അതിൻ്റെ കാര്യകാരണങ്ങളോ ഒന്നും ഇവിടെ ഇരുന്ന് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അത് പൊതു മൊത്തം തന്നെ അത് അവ്യക്തമാണ്, ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ മനഃശാസ്ത്രജ്ഞന്മാരെല്ലാം ചിന്തിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള സമാധാനങ്ങൾ പറയും. എന്നുവെച്ചാൽ അതും ജാഗ്രതവുമായിട്ടുള്ള അതിൻ്റെ ബന്ധത്തെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. സ്വപ്നത്തെ കേവലം സ്വപ്നമായി കണ്ടുകൊണ്ടല്ല, സ്വപ്നം എന്ന് പറയുന്നത് ജാഗ്രതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് കണ്ടുകൊണ്ടാണ്. അത് ഇവിടെ പറയും എന്താണ്? എങ്ങനെയാണ് അത് ജാഗ്രതത്തിൻ്റെ ഭാഗമായി? സംസ്കാരം ദ്വാരാ. ഭാഷകാരൻ പല സ്ഥലത്തും ആവർത്തിച്ച് ആവർത്തിച്ച് പറയും അത് വാസന സംസ്കാരം, അതുകൊണ്ടാണ് അനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിൽ വരുന്ന ആ സൂചകത്വം അത് അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ അതിൽ അതുകൊണ്ട് സത്യത്വം കൽപ്പിക്കാൻ കഴിയത്തില്ല. അത് മൊത്തത്തിൽ അത് മിഥ്യയാണ്, മായാമയമാണ് എന്നാണ്. അപ്പോൾ അത് പൂർവപക്ഷമാണോ സിദ്ധാന്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുമാണ്. സൂചകത്വത്തെ അംഗീകരിക്കുന്നു, സത്യത്വത്തെ അംഗീകരിക്കുന്നില്ല. അതാണ് അടുത്ത് പറയുന്നത്. അടുത്ത് പറയുന്നത് നമ്മുടെ കാര്യമാണ്. എന്താണ് മന്ത്ര ദേവത ദ്രവ്യ വിശേഷ നിമിത്തശ്ച കേച്ച് സ്വപ്നാഹ സത്യാർത്ഥ ഗന്ധിനോ ഭവന്തീതി മന്യത്തെ. മന്ത്രം അത് തന്നെ എടുക്കാം. സ്വപ്നത്തിലാണ് മന്ത്രം കിട്ടിയത്. ജാഗ്രതയിൽ ഗുരു മന്ത്രം ഉപദേശിച്ചു കൊടുത്ത നമശിവായ. പക്ഷേ അയാൾ അതുകൊണ്ട് തൃപ്തനല്ല. അയാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതേ മന്ത്രം തന്നെ ശിവൻ വന്ന് സ്വപ്നത്തെ ഉപദേശിച്ചു തരുമെന്ന്. അങ്ങനെ ഒന്ന് ഉപദേശിച്ചെങ്കിൽ കൊള്ളാമെന്ന് അയാൾ ആഗ്രഹിച്ചു. പിന്നെ ആ ശിവൻ എങ്ങനെയായിരിക്കണം? പുലിത്തോൽ ഉടുത്തു തന്നെ വരണം, തലയിൽ ചന്ദ്രക്കല വേണം, മറ്റ് പാമ്പ് വേണം, കഴുത്തിൽ ഡമര് വേണം, കയ്യിൽ. ഇതെല്ലാം ഇയാളുടെ ആഗ്രഹങ്ങളാണ്. അങ്ങനെ ഒരു ശിവൻ വന്നത് ഉപദേശിച്ചാൽ ഞാൻ യഥാർത്ഥ ഭക്തനായി എന്നാണ്. ഈ ആഗ്രഹത്തോടുകൂടി ദൃഢമായ സങ്കല്പത്തോടുകൂടി ഉറങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് ഉറപ്പായിട്ടും അയാളുടെ ഉറക്കം നഷ്ടപ്പെടും. ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വപ്നം വരും. സ്വപ്നം വന്നു കഴിഞ്ഞാൽ ശിവനും താനേ വരും. ശിവന് വരാതിരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇയാളുടെ സങ്കല്പം അത്ര ദൃഢമാണ്. മന്ത്രവും വരും. ഉണർന്നു കഴിഞ്ഞാൽ അയാൾക്ക് ശിവനെയും മന്ത്രത്തെയും നല്ല ഓർമ്മയും കാണും. അതുകൊണ്ട് പറയും, ഞാനവിടെ സ്വപ്നത്തിൽ കിട്ടിയ മന്ത്രമാണ് ഈ ജപിക്കുന്നത്. ചിലപ്പോൾ ജാഗ്രതയിൽ കിട്ടിയ മന്ത്രത്തിൽ അല്പം വ്യത്യാസം വരും. ഓം നമ ശിവായ എന്നുള്ളതിന് ഓം ഹ്രീം നമ ശിവായ എന്നായിരിക്കും. ആ സ്വപ്നം കൂട്ടിച്ചേർത്താണ്. സാരമില്ല, അതാണ് ശരിയായ മന്ത്രം. എന്തുകൊണ്ട്? സ്വപ്നത്തിൽ കിട്ടിയതാണ്. ഇത്തരം അനുഭവങ്ങളെല്ലാം പുരുഷ മനസ്സിനേക്കാളും കൂടുതൽ സ്ത്രീ മനസ്സിലാണ്. എന്തുകൊണ്ടാണോ? കൂടുതൽ വൈകാരികമാണ്. എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പോ പലരും എന്നോട് പറഞ്ഞിട്ടുള്ള അനുഭവം വെച്ചുകൊണ്ട് പറയും. ഇത് സംഭവിക്കും. കാരണം ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ജാഗ്രത ഈ വ്യക്തിക്ക് ഈ മന്ത്രത്തെ സ്മരിക്കാൻ കഴിയുന്നു. കണ്ട രൂപത്തെ സ്മരിക്കാനും കഴിയുന്നുണ്ട്. ഇത് രണ്ടും സ്വ അനുഭവത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോ എന്നുവെച്ചാൽ അത് സ്മരണയാണ്. സ്മരണയെ സ്മൃതി എന്താണ്, അനുഭവം എന്താണെന്ന് തർക്കം പഠിച്ചാലേ മനസ്സിലാകത്തു. അതുകൊണ്ട് പറയും, എന്റെ അനുഭവത്തിൽ എന്തുകൊണ്ട് ഞാൻ സ്മരിക്കുന്നു? സ്മരിക്കുന്നു എന്നല്ല, എനിക്കറിയാം ഇപ്പോഴും ആ മന്ത്രം എന്റെ ഓർമ്മയിലുണ്ട്, രൂപം ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് അത് സത്യമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അയാൾ തീവ്രമായ വിശ്വാസത്തോടുകൂടി ആ രൂപത്തെ ധ്യാനിക്കുന്നു, മന്ത്രത്തെ ജപിക്കുന്നു. അത് നല്ല കാര്യമാണ്. മന്ത്രജപവും രൂപധ്യാനവും പ്രയോജനമുള്ള കാര്യമാണ്. അത് പ്രയോജനമില്ലാത്തതാണെന്ന് പറയുന്നില്ല. ഭാഷകാരൻ ഇവിടെ പറയുന്നത് സ്വപ്നത്തിലെ ദേവതാ ദർശനത്തെക്കുറിച്ചും സ്വപ്നത്തിലെ മന്ത്രലബ്ധിയെക്കുറിച്ചുമാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ ഉണർന്നതിന് ശേഷം ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, അത് അസംബന്ധമാണെന്ന് പറയുന്നില്ല. അതായിക്കോട്ടെ. പക്ഷെ സ്വപ്നത്തിൽ നിങ്ങൾ കണ്ടതും നിങ്ങൾക്ക് കിട്ടിയതും എന്താണ്? അതാ സംബന്ധമാണ്. എന്ന് വെച്ചാൽ അത് മായാമയമാണ്. അങ്ങനെ ധരിച്ചു കളയരുത്. സാക്ഷാത് ശിവൻ വന്നിട്ട് സാക്ഷാത് മന്ത്രം ഉപയോഗിച്ച് ഇങ്ങോട്ട് ഉപദേശിച്ചു എന്നൊന്നും ധരിക്കണ്ട. അതെന്താണോ? മായാമയമാണ്. സ്വപ്നത്തിൽ കണ്ട ആനയും കുതിരയും പോലെയൊക്കെ ഉള്ളൂ അത്. അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. സ്വപ്നത്തിൽ ആന കുത്തി, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഉണർന്നപ്പോ? ഒന്നും സംഭവിച്ചില്ല. ഭയപ്പെട്ടെങ്കിൽ കുറച്ച് സമയം നിൽക്കും, ഏതാനും സെക്കൻഡുകൾ, അത് കഴിയുമ്പം മാറും. പിന്നെ ഇതെല്ലാം ഈ പറയുന്നതെല്ലാം മനസ്സുകൾക്കനുസരിച്ചാണ്. ഓരോ വ്യക്തി മനസ്സും ഭിന്ന ഭിന്നമാണ്. ഭീകരമായ സ്വപ്നം കണ്ട് ഭയന്ന് മനസ്സിന്റെ സമനില തെറ്റിയവരെ ഉണ്ട്, അങ്ങനെ സംഭവിക്കാറുണ്ട്, എന്നെല്ലാം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്നതെല്ലാം ഓരോരോ മനസ്സുകൾക്കനുസരിച്ചിട്ട്. അങ്ങനെയും സംഭവിച്ചുകൂടാകയില്ല. കാരണം ജാഗ്രതയിൽ എന്തൊക്കെ സംഭവിക്കാമോ അതെല്ലാം സ്വപ്നത്തിൽ സംഭവിക്കാം. കാരണം ജാഗ്രതയിൽ ഹാർട്ട് അറ്റാക്ക് വരാറുണ്ട്, ഉറക്കത്തിലും ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച് മരിക്കാറുണ്ട്. അപ്പോൾ ഇതിനുള്ള സാധ്യതയുണ്ട്. എന്താണ്? സ്വപ്നത്തിൽ ഭീകരമായൊരു ഉറക്കത്തിൽ ഭീകരമായൊരു സ്വപ്നം വന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു. ഇതെന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം, ഡോക്ടർ പരിശോധിച്ചിട്ട് പറയും ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്നതാണ്. ഭാഷകാരോട് പറയുന്നുണ്ട്, ഇതൊക്കെ അസംബന്ധമാണെന്ന് പറയുന്നുണ്ട്. അന്ന് ഹാർട്ട് അറ്റാക്ക് ഇല്ലായിരുന്നു, അത് ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത്. അന്നങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു, അവനെ എങ്ങനെ പറയും? ഇത് അസംബന്ധമാണെന്ന് പറയുന്നുണ്ട് സ്വപ്നത്തിലെ മന്ത്രവും ദേവതയും എല്ലാം. പക്ഷേ അതുകൊണ്ട് ഉണ്ടാകുന്ന കാര്യമുണ്ടല്ലോ ജാഗ്രതയില്, അത് ശരിയാണ്. എന്താണ്? മന്ത്രജപവും മറ്റു കാര്യങ്ങളും എല്ലാം ഈ രണ്ടിനെയും വേർതിരിച്ച് മനസ്സിലാക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ഓരോ കാര്യങ്ങളും. ചില സ്വപ്നങ്ങൾക്കനുസരിച്ച് ജാഗ്രതയില് ചിലർ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് സ്വപ്നത്തിൽ വീട്ടിന് തീപിടിച്ചു എന്ന് കണ്ടിട്ട് ഉണർന്നിട്ട് ആരും വെള്ളം കോരി ഒഴിക്കാറില്ല, ഫയറിഞ്ചും വിളിക്കും ഉണർന്നിട്ട് ഉടനെ തന്നെ, അതാരും ചെയ്യാറില്ല. പക്ഷെ ചില ബുദ്ധിമാന്മാർ ചില കാര്യങ്ങൾ ചെയ്യും. എന്താണ്? ഉടൻ തന്നെ ഒരു ഇൻഷുറൻസ് എടുക്കും. ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഇൻഷുറൻസ് ഏജന്റിനെ വിളിക്കും. എന്താണ്? ഒരു ഇൻഷുറൻസ് എടുത്ത് വെച്ചേക്കാം. ചിലപ്പോൾ തീ പിടിച്ചാലോ? എന്തായാലും സ്വപ്നത്തിൽ പിടിച്ചല്ലേ. ഇതാണ് ഭാഷകാരൻ പറയുന്നത്. ഈ ജാഗ്രത ചെയ്യുന്നത് ശരിയാണ്, സ്വപ്നത്തിൽ കണ്ടത് മായാമയം. ഇങ്ങനെയാണ് സ്വപ്നവും ജാഗ്രതയും തമ്മിൽ പോകുന്ന ബന്ധം, ഇത് ഇത്രയേ ഉള്ളൂ എന്നാണ്. ഭാഷകാരൻ ഇത്രയേ പറയുന്നുള്ളൂ. കാരണം അന്ന് ഇൻഷുറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ബുദ്ധിമാന്മാർ ഒത്തിരി പേരങ്ങനെ ചെയ്യും. ചില കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ടറിയാം. എൻ്റെ ഒരു സുഹൃത്ത് നല്ല വില കൂടിയൊരു കാറ് വാങ്ങി. വില കൂടിയ കാറെന്ന് വെച്ചു കഴിഞ്ഞാൽ കോടികൾ വില കൂടിക്കൊള്ള ഒരു കാറ് വാങ്ങി. ഒരു ദിവസമേ ഡ്രൈവ് ചെയ്തുള്ളൂ, പിറ്റേ ദിവസം തന്നെ അത് ആ കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുത്ത് കിട്ടാമെന്നുള്ള കാശ് വാങ്ങി. കാര്യം എന്താ? സ്വപ്നം കണ്ട് ഈ കാറ് ഇടിച്ച് ഈ മനുഷ്യൻ കുടുംബത്തോടു കൂടി ചത്തുപോയി. പിറ്റേ ദിവസം തന്നെ കാറ് തിരിച്ചെത്തിച്ചു. ഇത് ശരിയാണെന്ന് തന്നെ ഭാഷകാരനും പറഞ്ഞു. ഇങ്ങനെ ചെയ്യും മനുഷ്യൻ, പക്ഷെ സ്വപ്നം കണ്ടത് അസംബന്ധമാണ്. മനുഷ്യന്റെ പ്രവൃത്തി ഇങ്ങനെയൊക്കെയാണ്. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല, ചിലർ അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ സംഭവിച്ചാലോ? അപ്പൊ ഈ സ്വപ്നത്തിന്റെ ഫലം എന്ന് നമ്മളീ പറയുന്നത് നമ്മൾ സങ്കല്പിച്ചിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ്, അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് സ്വപ്നത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെന്നതിന് അർത്ഥമില്ല. ഇതെല്ലാം നമ്മുടെ അന്ധമായ വിശ്വാസങ്ങളാണ്, അന്ധമായ ബോധമാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും യുക്തിയോ അതിനെ പിന്തുടർന്ന് വരുന്ന എന്തെങ്കിലും യാഥാർത്ഥ്യമോ ഇതിനകത്തില്ല. അതാണ് അടുത്ത് പറയുന്നത്. തത്രാഭിഭവത് നമ സൂച്യമാനസ്യ വസ്തുന സത്യത്വം സൂചകസ്യു സ്ത്രീ ദർശനാദേർ ഭവത്യവ വൈധത്യം. ആ സ്വപ്നത്തിൽ കണ്ട സ്ത്രീ ദർശനാദികളുണ്ടല്ലോ, സ്ത്രീയെ കണ്ടു, ഇവിടെ എന്തൊക്കെ കണ്ടെന്ന് പറഞ്ഞു, ആനയെ കണ്ടു, കഴുതയെ കണ്ടു, ഇതെല്ലാം എന്താണ് വൈധത്യം. അതുമാത്രമല്ല മന്ത്ര ദേവത ഇതെല്ലാം വൈധത്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മായയാണ്, വെറുതെയാണ്, അസത്യമാണത്. ഇവിടെ അസത്യം എന്ന് പറയുന്നത് ജാഗ്രത്തിനെ അപേക്ഷിച്ചിട്ട് പറയാണ്. ജാഗ്രത്തിൽ എന്താണോ സത്യത്വം നമുക്ക് അനുഭവപ്പെടുന്നത് ആ സത്യത്വം അവിടെ ഇല്ല. പരമാർത്ഥികമായി ചിന്തിക്കുമ്പോൾ ജാഗ്രത്തിൽ സംഭവിച്ചതല്ല അസത്യം തന്നെ. പിന്നീട് സ്വപ്നത്തെ കണ്ടുകൊണ്ട് താൻ ചെയ്തു കൂട്ടുന്ന എല്ലാ വിഡ്ഢിത്തങ്ങളും അബദ്ധമാണ്. ഇപ്പൊ ആ വിഷയത്തെക്കുറിച്ചല്ല പറയുന്നു, സ്വപ്നത്തെയും ജാഗ്രത്തിനെയും താരതമ്യം ചെയ്ത് പറയുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടോ? സംശയമുണ്ടല്ലേ? ഇല്ലെന്നാ, ബുദ്ധി ഇല്ലെന്നാ. എനിക്കിപ്പോഴും മനസ്സിലാവില്ല ഇത്രയും ചർച്ച ചെയ്യുന്നതിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതുവരെ ഇത്രയും ചർച്ച ചെയ്യുന്നതിനാണെന്ന് മനസ്സിലാവുന്നില്ല. ചർച്ച ചെയ്യുന്ന എന്തിനാണ്? ചർച്ച ചെയ്തിട്ട് ചെയ്യുന്ന എന്തിനാണ്? ചർച്ച ഇത്രയും ചെയ്യുന്ന എന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇത്രയും വിശദമായിട്ടുള്ള ചർച്ച മനസ്സിലാക്കാൻ വേണ്ടി ഭാഷ്യകാരൻ തന്നെ ഇതിനെക്കുറിച്ച് ഇത്രയും എന്തിനാ ചർച്ച ചെയ്യുന്നത്? സ്വപ്നത്തിൽ അത് സത്യമാണെന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നു, അത് വിശ്വസിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്രയും ചർച്ച ചെയ്യുന്നത്. അത് ആ കാലഘട്ടത്തിലെ അങ്ങനത്തെ ഒരു വിശ്വാസം കൊണ്ടാണോ? ഇന്നത്തെ വിശ്വാസം അത് തന്നെ. ഇതിപ്പോ പ്രശ്നം മനസ്സിലാകാത്തോണ്ടല്ല, എന്ത് മനസ്സിലായെന്ന് മനസ്സിലായില്ല, അതാ അവിടെ തകരാറ്. മനസ്സിലാകാത്തോണ്ടല്ല ഇപ്പോഴത്തെ പ്രശ്നം, അതല്ല ഇതുവരെ അതായിരുന്നു, മനസ്സിലായില്ല. ഇപ്പൊ പ്രശ്നം എന്താണ്? എന്ത് മനസ്സിലായെന്ന് മനസ്സിലായില്ല, അവിടെ എത്തി, അടുത്ത സ്റ്റെപ്പിലെത്തി. ഇത് ആ കാലത്തിലെ കാര്യമല്ല പറയുന്നത്, ഇന്നത്തെ കാര്യമാണ് പറയുന്നത്. പക്ഷെ അന്നും ഉണ്ടായിരുന്നു മന്ത്രവും ദേവതയല്ല, അന്നും ആൾക്കാർക്ക് സ്വപ്നത്തിലൊക്കെ കിട്ടിയിരുന്നു. അതുകൊണ്ട് അതിനെ പറഞ്ഞു. ഇന്നും നമ്മൾ സ്വപ്നത്തിൽ ആനപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ കയറാറുണ്ട്. അതെന്താ അന്നത്തെ കാര്യമാണ്? ഇത് എല്ലാ കാലത്തും ഉള്ളതാണ്. മനുഷ്യന്റെയും മനസ്സെന്ന് പറയുന്നത് അതിന്റെ വിഷയങ്ങൾക്ക് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. മനസ്സെന്ന് പറയുന്ന എല്ലാ കാലത്തും ഒരുപോലെയല്ല. ഈ മനസ്സിന് മനസ്സെന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായ കാലം പോലെ ഇത് ഇങ്ങനെ തന്നെ. പിന്നെ ഇതിൽ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ് മനസ്സിന്? അങ്ങനെയല്ല. എങ്ങനെയാ മനസ്സിന് വ്യത്യാസം വരുന്നത്? ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെയാ മനസ്സിന് വ്യത്യാസം വരുന്നത്? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇതാ പറഞ്ഞത്, എന്ത് മനസ്സിലായെന്ന് മനസ്സിലായില്ല. ഇതാവസ്ഥ മനസ്സിലായി, പക്ഷെ എന്താണെന്ന് മനസ്സിലായില്ല. അവിടെ നിൽക്കുക. മനസ്സിന് വ്യത്യാസം വരുന്ന കാര്യം ഞാൻ ഈ എത്ര സമയമായി, അരമണിക്കൂറിനകം പറഞ്ഞതേ ഉള്ളൂ. അത് പ്രായത്തിനനുസരിച്ചുള്ള വ്യത്യാസം, ആ അവസ്ഥയ്ക്കനുസരിച്ച് അത് മനസ്സിന് വ്യത്യാസം വരുന്നുണ്ട്. ജനിച്ച സമയത്തെ മനസ്സാണോ ഇപ്പോൾ ഉള്ളത്? ആ വ്യത്യാസമല്ലാതെ മനസ്സിന് വ്യത്യാസമില്ല. മനസ്സെന്നും ഒരുപോലെ തന്നെയാണ്. അത് ആ മനസ്സ് തന്നെ. ഏത് ആനയെ കാണുന്നതും കുതിരയെ കാണുന്നതും എല്ലാം ഒരേ മനസ്സ് തന്നെ. ആനയെ കാണുന്നതുകൊണ്ടും മനസ്സ് മാറത്തില്ല, കുതിരയെ കാണുമ്പോൾ മനസ്സ്, എല്ലാം ഒരു മനസ്സ് തന്നെ. പക്ഷെ അവസ്ഥയ്ക്കനുസരിച്ച് വ്യത്യാസം. സ്വാമി, മനസ്സിനെ കുറിച്ചുള്ള അറിവിൽ വ്യത്യാസങ്ങൾ വന്നില്ലേ? മനസ്സിനെ കുറിച്ചുള്ള അറിവിലുകളിൽ വ്യത്യാസം വന്നില്ലേ? മനസ്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ, അത് മനസ്സിന് മാത്രമല്ല, മനസ്സിന് ഏത് വിഷയം വരുന്നു മനസ്സിനെ കുറിച്ച് മാത്രമുള്ള കാര്യമാണ്, പൊതുവായ കാര്യമാണ്. നമ്മൾ എന്ത് വിഷയത്തെക്കുറിച്ച് പഠിച്ചാലും നമ്മുടെ അറിവ് മാറിക്കൊണ്ടിരിക്കും. അത് മനസ്സിന് മാത്രം അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ആനയെക്കുറിച്ച് പഠിച്ചാലെന്നും ഒരറിവായിരിക്കും. ഇപ്പം ഏതിനെ കുറിച്ച് നമ്മൾ പഠനം നടത്തിയാലും ആ അറിവ് മാറിക്കൊണ്ടിരിക്കും. ഇല്ലിപ്പോ ഭൂതബാധയുള്ളത് സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ടല്ലോ, അന്ന് അത് അങ്ങനെ പഠിച്ചില്ലല്ലോ, പണ്ട് കാലത്ത് അങ്ങനെ പഠിച്ചില്ലല്ലോ. ഉണ്ട്, ഭാഷ മാറിപ്പോയെന്നേ ഉള്ളൂ. ഇന്നത്തെ ഭാഷയല്ല എന്നുള്ളവർക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. അത് തന്നെ ആ സംഗതി അന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. ഏത് അതിനവർ പറഞ്ഞതാണ് സംസ്കാരം, വാസന, അധിഷ്ഠം, ഇങ്ങനെയുള്ള പല രീതി പറഞ്ഞു. അവിടെ എന്താ കിടക്കുന്നതെന്നുള്ളത് കാര്യത്തെ കണ്ടിട്ട് ഇന്നുള്ളവർക്ക് ഏത് മനഃശാസ്ത്രജ്ഞനായാലും ശരി, അവിടെ എന്താ സംഗതി കിടന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടേ മനസ്സിലാവൂ? മനസ്സിന്റെ പ്രവൃത്തി കൊണ്ടേ മനസ്സിലാവൂ. അത് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു യന്ത്രവും ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഭൂതബാധ ഒരു സംസ്കാരമാണെന്ന് പറയുന്നുണ്ടോ പ്രാചീന ശാസ്ത്രങ്ങളിൽ? ഒരു സംസ്കാരം കൊണ്ട് സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ടോ? അപ്പോ ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ മൊത്തം പറയുന്ന എന്താ? ഇവിടെ എന്താ നമ്മളെ മനസ്സിലാക്കി തരാൻ ഭാഷകാരെ ശ്രമിക്കുന്നത്? സ്വപ്നം യഥാർത്ഥം, ഇതൊക്കെ മായാമയം എന്നാണ്. അതിനകത്ത് എല്ലാം വരും, എല്ലാ ഏതെല്ലാം പ്രസിദ്ധരായ ഭൂതങ്ങളുണ്ടോ എല്ലാവരും വരും. അത് ഈനാമ്പേറ്റി ആയാലും കൊള്ളാം, കുട്ടിച്ചാത്തനായാലും കൊള്ളാം, രക്തം. ഇനി ഓരോന്നിനെയും കുറിച്ച് പറയണം. രക്തരക്ഷസ് എത്താള് അത് പറയണം, പിശാച്, അതിന്റെ ആവശ്യമില്ല. ഇതെല്ലാം കൂടെ ചേർത്താണ് ഭാഷ്യകാരം പറയുന്നത്. ഇതെല്ലാം എന്താണ് നമ്മളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്ന ഇത്രയേ ഉള്ളൂ വൈദഗ്ധ്യം. അതല്ല, ഇതിനെല്ലാത്തിനും കൂടെ ചേർത്ത് ഭാഷകാരനൊറ്റ പദം ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ തന്നെ നോക്കുക, തത്രാവിഭവതു നാമ സൂച്യമാനസ്യ വസ്തുന സത്യത്വം. അവിടെ സൂച്യമാനമായ വസ്തുക്കൾക്ക് യാഥാർത്ഥ്യമുണ്ട്. എന്ത്, എന്താണ് സൂച്യമാനമായ വസ്തു? സ്വപ്നത്തിൽ കണ്ട ദൃശ്യം, ലോട്ടറി അടിച്ചത്, അതൊരു സത്യമാണ്. ചത്തുപോയത് സത്യമാണ്. അതിനെ പറയും, പിന്നീട് പറയും. അത് വ്യാവഹാരിക യാഥാർത്ഥ്യങ്ങളാണോ എന്ന് വെച്ചാൽ ഭാഷ്യകാരം പറയുന്ന ഈ ജാഗ്രതത്തിൽ നിങ്ങൾ എന്തൊക്കെ അനുഭവിക്കുന്നോ അതൊക്കെ സത്യം തന്നെ. സ്വപ്നത്തിൽ കണ്ട മന്ത്രത്തിനെ ജാഗ്രതത്തിലിരുന്ന് ജപിക്കുന്നുണ്ടല്ലോ, അത് സത്യം തന്നെ. അതിന് സത്യത്വം ഉണ്ടെന്ന് വെച്ചാൽ വ്യാവഹാരികമായ ആപേക്ഷികമായ സത്വത്വം ഉണ്ട് എന്നുള്ളത് നമ്മൾ അദ്വൈതത്തിന്റെ ദൃഷ്ടിയിലൂടെ മനസ്സിലാക്കണം. അതാണ് ഭാഷ്യകാരൻ ഇവിടെ പറയുന്നത്. എന്താണ് സൂച്യമാനസ്യ വസ്തുന സത്യത്വം? അവിടെ ഇവിടെ എന്തെല്ലാം കർമ്മസമൃദ്ധി തുടങ്ങി എന്തെല്ലാം ധന്യത, നഷ്ടം, ലാഭം എല്ലാം സത്യം തന്നെ. പക്ഷെ സൂചകസ്യസ്തു സ്ത്രീ ദർശനാദേഹേ, അതാണല്ലോ ആദ്യം തുടങ്ങിയത്. സൂചകങ്ങളായിരിക്കുന്ന സ്വപ്നത്തിലെ സ്ത്രീ ദർശനം, ദേവത, മന്ത്രം, ആന, കഴുത എല്ലാം എന്താണ് വൈദഗ്ധ്യം. ഭവത്യേവ വൈദഗ്ധ്യം, വൈദഗ്ധ്യം ഭവത്തി ഏവ എന്ന് പറഞ്ഞാൽ തറപ്പിച്ച് പറയുകയാണ്. ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവിടെ ഇനി ആരെ കണ്ടാലും ശരി, ദേവത എന്തിനു സാക്ഷാത് ബ്രഹ്മത്തെ നേരിട്ട് കണ്ടാലും ശരി, അതെന്തായിരിക്കും? നിത്യമാണ്. ഇവിടെയാണ് ചിലർ സംശയം ചോദിക്കുന്നത്. കഷ്ടപ്പെട്ട് ജാഗ്രതത്തിൽ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ സ്വപ്നത്തിൽ അജ്ഞാനിയാകത്തില്ലേ? സ്വപ്നത്തിൽ ആ വ്യക്തി ജ്ഞാനിയായിരിക്കുമോ? സ്വപ്നത്തിൽ ജ്ഞാനിയായാലും ശരി അജ്ഞാനിയായാലും ശരി എന്താണ് വൈദഗ്ധ്യം? അത് മിഥ്യയാണ്. അവിടെ എന്താകുന്നു എന്നുള്ളതല്ല. പിന്നെ ചിലരുടെ സംശയമാണ് എന്താണ്, സ്വപ്നത്തിൽ ജ്ഞാനി സ്വപ്നം കാണുന്ന ജ്ഞാനമായിരിക്കും, എന്നുവെച്ചാൽ ഞാൻ കഷ്ടപ്പെട്ട് ജ്ഞാനി ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വേണ്ടാതിന് സ്വപ്നത്തിൽ വരുമോ? കാരണം ഇപ്പൊ സ്വപ്നത്തിൽ അതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ആശങ്ക. ഇത് ജ്ഞാനി ആയാലെങ്കിലും ഇതൊന്നും മാറിക്കിട്ടുമോ എന്നാണ്. യാതൊരു പ്രതീക്ഷയും വേണ്ട. കാരണം ഇതൊക്കെ നേരത്തെ സമ്പാദിച്ചു വെച്ചതാണ്. അതവിടെ കിടപ്പുണ്ടെങ്കിൽ ഇനി ജ്ഞാനിയായിരുന്നാലും ശരി അജ്ഞാനിയായിരുന്നാലും ശരി, നേരത്തെ പറഞ്ഞ ഉപബോധ മനസ്സെന്ന് സംസ്കാരം വാസന അതെന്തെങ്കിലും അവശേഷിപ്പുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ സ്വപ്നം വരും. എന്ത് വൃത്തികേടും വരാം. എന്തുകൊണ്ട്? അതുണ്ടെങ്കിൽ അങ്ങനെ വരുമെന്നല്ല ഞാൻ പറയുന്നു. അതുകൊണ്ടാണ് ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ശേഷമുള്ള കാര്യങ്ങളെല്ലാം പ്രാരബ്ധം അനുസരിച്ച്. ആ പ്രാരബ്ധ സംസ്കാരം എങ്ങനെയോ അത് ഉണ്ടെങ്കിൽ ശരീരപാദം വരെ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ശരീരം ഇങ്ങനെ നിശ്ചയിച്ചത് പ്രാരബ്ധമാണ്. അതനുസരിച്ച് മരണം വരെ ആ പ്രാരബ്ധ ഫലമാണ്. അതിൽ പെട്ടിരിക്കുന്ന കാര്യങ്ങൾ തത്വജ്ഞാനം വന്നു എന്ന് വിചാരിച്ച് അതിന് മാറ്റാൻ പറ്റില്ല. തത്വജ്ഞാനം വന്നു അതുകൊണ്ട് മനുഷ്യ ശരീരം പോയി ദേവശരീരം വരട്ടെ എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. മനുഷ്യ ശരീരം തന്നെ, അതിന്റെ ഘടനയ്ക്ക് മാറ്റാൻ പറ്റത്തില്ല. ആ ഇനി ചിലത് പറയാണ് ഞങ്ങൾ യോഗസിദ്ധികളൊക്കെ കൊണ്ട് മാറ്റുമെന്ന്, അത് മാറ്റാം കഴിയുമെങ്കിൽ. പക്ഷേ തത്വജ്ഞാനം അതിനെയൊന്നും മാറ്റുന്നില്ല. അതെങ്ങനെയാണോ പ്രാരബ്ധ അനുസാരിയായി മരണപര്യന്തം സംഭവിക്കേണ്ടത് അതെല്ലാം സംഭവിച്ചതന്നെ തീരും. ഈ ശരീരത്തിൽ ഇത്തോടെ ശരീരത്തിലായാലും ശരി, മനസ്സിന്റെ തലത്തിലായാലും ശരി. അപ്പൊ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പഠിക്കേണ്ട കാര്യം തന്നെ ഇല്ല. ഈ പറയുന്ന മായാമയത്വത്തെ മനസ്സിലാക്കും. പിന്നെ ഇന്നത്തെ പഠന രീതി വേറെ, പണ്ട് ഇത് മനസ്സിലാക്കിയ രീതി വേറെ എന്നുള്ളതേ ഉള്ളൂ. പല കാര്യങ്ങളും അവരും മനസ്സിലാക്കിയിരുന്നു, ഇന്നുള്ളവർ ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കും. കാരണം ഇത്രയും കാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാതിരുന്നാലേ ഉള്ളൂ അതിശയം, അത്ഭുതം. അതുകൊണ്ട് പറയുന്നു സൂചകസ്യേതു സ്ത്രീ ദർശനാദേർ ഭവത്തീവ വൈദഗ്ധ്യം. സൂചകമായിരിക്കുന്ന സ്ത്രീദർശനാദികൾ എന്താണ്? മായ. അത് മായയാണ്. ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ല, അതും സത്യമാണെന്ന് ധരിച്ചിരിക്കുന്ന നമ്മളോട് ഭാഷ്യകാരൻ ഇത് വിശദീകരിച്ച് ഇത്രയും ഉദാഹരണങ്ങളെടുത്ത് പറയുന്നു. എന്തുകൊണ്ട് അതൊക്കെ അസത്യമായി? ഇത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ബാധ്യമാനത്വാദിത്യ അഭിപ്രായ എന്നാണ് ഇതിന്റെ താല്പര്യം. എന്നുവെച്ചാൽ ഭാഷ്യകാരൻ പറയുന്നത് ശ്രുതിയിൽ രണ്ട് കാര്യം വന്നല്ലോ, തത്ര രഥ രഥയോഗ പഥ സൃജതേ. പിന്നെ കുറച്ചു കഴിഞ്ഞ് പറയുന്നു ന തത്ര രഥ ന രഥയോഗ ന പന്ഥാനോ ഭവന്തി. ഇത് രണ്ടും വന്നിരിക്കുന്നു. അപ്പൊ ശ്രുതിയുടെ താല്പര്യത്തെ എങ്ങനെ നിർണയിക്കണം? ഇങ്ങനെ നിർണയിക്കണം, ഈ പറഞ്ഞ രീതിയിൽ. അവിടെ സംഭവിച്ചത് എന്തായാലും ശരി, എത്ര ദിവ്യമായ കാര്യമായാലും ശരി, അത് മായാമയം ആണ്. എന്നിട്ട് ഈ ജഗത്ത് എങ്ങനെയാണോ മായാമയമായിരിക്കുന്നത് എന്ന് ഉറപ്പിക്കണം. അത് മാത്രം പോരാ, അങ്ങനെ ഉറക്കണമെങ്കിൽ എന്താണ് പരമാർത്ഥമാണെന്ന് പറയണം. അപ്പോൾ ഇനി പറയും എന്താണ്, എന്താണ് പരമാർത്ഥം എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ദീർഘമായി ചർച്ച ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ മിഥ്യാത്വത്തെ മനസ്സിലുറപ്പിക്കുന്നു. അതുകൊണ്ടാണ് ചില ആചാര്യന്മാരൊക്കെ പറയുന്നത് അദ്വൈത സിദ്ധി എന്ന് പറയുന്നത് ജഗത് മിഥ്യാത്വപൂർവകമാണ്. ജഗത് മിഥ്യാത്വത്തെ ഗ്രഹിക്കണം ശരിക്കും, അപ്പോഴേ അദ്വൈതം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. പിന്നെ അദ്വൈതം എന്താണെന്ന് ശരിക്കും മനസ്സിലായി വരുമ്പോൾ പിന്നെ ഒരു അദ്വൈതവും ഒരു മിഥ്യാത്വവും രണ്ടില്ല, അത് പിന്നീടുള്ള കാര്യം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായി സ്വപ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ജഗത് മിഥ്യാത്വം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല, ഭാഷകാരൻ പറയാം, പരമാർത്ഥം എന്തെന്ന് മനസ്സിലാക്കാനും കൂടെ വേണ്ടിയാണ്. ജഗത് മിഥ്യാത്വം കുറയ്ക്കണമെന്ന് മനസ്സിൽ, അത് അദ്വൈത സിദ്ധി പഠിക്കുമ്പോൾ മനസ്സിലാവും. അതല്ലേ പറഞ്ഞു, എനിക്കറിയാം ഇനിയും ചോദിക്കുമെന്ന്. അതാ പറഞ്ഞ അദ്വൈത സിദ്ധി പഠിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം തർക്കം പഠിക്കണം, അല്ലാതെ അത് പഠിക്കാൻ പറ്റത്തില്ല. അതിൽ തർക്ക ഭാഷയിലാ പറയുന്നത്, ഈ ഭാഷയല്ല അവിടെ. തസ്മാത് ഉപപന്നം സ്വപ്നസ്യ മായാമയത്വം. കഴിഞ്ഞ സൂത്രത്തിൽ പറഞ്ഞ കാര്യത്തെ ഇവിടെ പൂർവപക്ഷി ഇങ്ങനെ സ്വപ്ന ദൃഷ്ടാന്തത്തെ എടുത്തിട്ട് ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ സ്വപ്നത്തിൽ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിനെ നിരാകരിച്ചുകൊണ്ട് പറയുന്ന സ്വപ്നം മായാമയമാണ്. പക്ഷെ അതിപ്പോ ഭാഷകാരൻ യുക്തിയിലൂടെ ബോധ്യപ്പെടുത്തി വിശദീകരിച്ചു. കേവല യുക്തിയല്ല അനുഭവത്തെ. അദ്വൈതത്തിലെപ്പോഴും അങ്ങനെയാണ്. അദ്വൈതത്തിലെ യുക്തി അല്ലെങ്കിൽ തർക്കം എന്ന് പറയുന്നത് സ്വാനുഭവത്തെ മുൻനിർത്തിയുള്ളതാണ്, അല്ലാതെയുള്ള തർക്കത്തിന് സ്ഥിരതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അനുഭവത്തെ ആശ്രയിക്കാതെ കേവല തർക്കത്തെ അവലംബിച്ചു കഴിഞ്ഞാൽ ഒരിടത്ത് എത്തത്തില്ല. അപ്രതിഷ്ഠ എന്ന് പറഞ്ഞു. പക്ഷെ അനുഭവത്തെ ആശ്രയിച്ച് യുക്തിയിലൂടെ തത്വത്തെ ദൃഢപ്പെടുത്തിയാലും ശ്രുതി കടക്കുന്നു. ശ്രുതിയിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ബ്രഹ്മസൂത്രം ഉണ്ടാക്കിയത് തന്നെ എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അതുകൊണ്ടാണ് അടുത്ത് പറയുന്നത്, യദുക്തമാഹീരി സദൈവ സതി ഭക്തം വ്യാഖ്യാതമ്യം പറയുന്നത്. ഞാനീ പറഞ്ഞ സ്വപ്ന മിഥ്യാത്വമുണ്ടല്ലോ, അതിന് വിരുദ്ധമായ ശ്രുതിവാക്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അനുഭവത്തിലൂടെ യുക്തിയിലൂടെ കാര്യം തീരുമാനിച്ചല്ലോ, അതെല്ലാം ഗൗണമായി മനസ്സിലാക്കണം. അപ്പൊ ശ്രുതി പരമപ്രമാണമാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ അതാണ്, പ്രത്യക്ഷം അനുമാനം തുടങ്ങിയ പ്രമാണങ്ങളെല്ലാം അപേക്ഷിച്ച് ശ്രുതി പരമപ്രമാണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശ്രുതിവാക്യങ്ങളെ ഇത്രയും വലിയ പലരും ആക്ഷേപിക്കുന്നതാണ്. ഇത്രയും വലിയ ബുദ്ധിമാനായ ശങ്കരാചാര്യർ പണ്ടാരോ പറഞ്ഞു വെച്ച ചില വാക്യങ്ങളെയാണല്ലോ പരമമായി പരമപ്രമാണമായി സ്വീകരിക്കുന്നത്. അതിലൂടെ സമർത്ഥിക്കുന്ന ഒരു സിദ്ധാന്തത്തെ സമർത്ഥിപ്പിക്കാൻ പോകുമ്പോൾ അതിനെങ്ങനെ പ്രാമാണ്യം വരും എന്നുവെച്ചാൽ ആ പ്രമയ്ക്ക് എങ്ങനെ പ്രമാത്വം വരും? അതിനാശ്രയിച്ചിരിക്കുന്ന എന്താണ്? പണ്ടേതോ ആരോ ഒക്കെ പറഞ്ഞ ചില വാക്യങ്ങൾ അതിനെയാണ്. ഇത് സാധാരണ ഭാഷകാരനെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. ശ്രുതി പ്രാമാണ്യം എന്ന് പറയുന്നത് സ്വീകരിച്ചിരിക്കുന്ന ഒരു അസംബന്ധമാണ്. അത് കഴിഞ്ഞേ വരുന്നുള്ളൂ പ്രത്യക്ഷം. അല്ല, അപ്പൊ അതിന്റെ സമാധാനമാണ് ഇവിടെ പറയുന്നത്. എന്താണോ കേട്ടില്ല, ശ്രുതി മുഖ്യ പ്രമാണമെന്നാ പറയുന്നത്, ഗൗണമെന്നല്ല. അത് തന്നെ ശ്രുതിയുടെ പ്രാമാണ്യം പോയില്ലേ, ശ്രുതി തന്നെ ഗൗണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ താല്പര്യത്തെ ബോധിപ്പിക്കുന്ന ശ്രുതിയാണ് ഇവിടെ ഗൗണമെന്ന് പറഞ്ഞത്. ശ്രുതിയിൽ വൈരുദ്ധ്യം എന്നങ്ങനെ പറയാൻ പറ്റും, കാരണം ശ്രുതി എന്ന് പറയുന്നത് ഒന്ന് പ്രമാണം മറ്റൊന്ന് പ്രമാണം അല്ല എന്നല്ല പറയുന്നത്. വൈരുദ്ധ്യം ഇല്ലാത്തോണ്ടാണ് ഇപ്പൊ വൈരുദ്ധ്യം പരിഹരിക്കുന്നത്. അപ്പൊ ഈ ശ്രുതി പറയുന്നൊക്കെ തോന്നലാവില്ലേ, ആ ചില ഭാഗം തോന്നി എന്ന് വന്നാൽ അത് അപ്രമാണമായി. അപ്പൊ ശ്രുതി പ്രമാണമായി എങ്ങനെ സ്വീകരിക്കും? അതുതന്നെ, ശ്രുതി താല്പര്യത്തെ പരിശോധിച്ചപ്പോഴാണ് പറയുന്നത് ചില ശ്രുതികൾ ഗൗണമാണ് എന്ന് ഭാഷകാരൻ തന്നെ പറയുന്നു. അപ്പൊ ശ്രുതിയല്ല മുഖ്യ പ്രമാണം, അനുഭവമാണെന്ന് വരില്ലേ തന്നെ. അപ്പൊ ശ്രുതിയല്ല മുഖ്യ പ്രമാണം, അനുഭവമാണ്. എങ്ങനെ ശ്രുതി ആരോട് അനുഭവം? നമ്മുടെ അനുഭവം എല്ലാ സത്യമൊന്നും പറയാൻ കഴിയത്തില്ല. നമ്മുടെ അനുഭവം ശരിയല്ലേ? നമ്മുടെ അനുഭവം എല്ലാം ശരിയെന്നും പറയാൻ കഴിയത്തില്ല. അത് ശരിയാണ്, നമ്മുടെ അനുഭവം എല്ലാം ശരിയല്ല. നമ്മുടെ അനുഭവം ശരി എല്ലാം ശരിയല്ല, അതുകൊണ്ട് ആരെങ്കിലും അനുഭവം പ്രമാണമാവും. അല്ല, ആരോട് അനുഭവത്തെയാണോ സ്വീകരിക്കുന്നത്? ഇവിടെ അനുഭവത്തെ ശരിക്കും പഠിച്ചിരിക്കുന്ന ഋഷിമാരോട് അനുഭവത്തെയാണോ സ്വീകരിക്കുന്നത്? അനുഭവം ശരിയാണെങ്കിൽ പിന്നെ എന്തിനാ അതിനെ പഠിക്കുന്നത്? നമ്മുടെ അനുഭവത്തെ താരതമ്യം ചെയ്ത് മനസ്സിലാക്കുന്നത്, നമ്മുടെ അനുഭവത്തെ താരതമ്യം ചെയ്ത് അതിലുള്ള ശരിയും തെറ്റും മനസ്സിലാക്കാൻ വേണ്ടി. ആരുടെ അനുഭവമായിട്ട് താരതമ്യം ചെയ്യും? അതാണ് ഈ അനുഭവങ്ങളെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി പറഞ്ഞു തന്നിരിക്കുന്നത്. ഭാഷകാരന്റെ അനുഭവത്തെ പ്രമാണമായി സ്വീകരിക്കുന്നില്ല, ശ്രുതിയാണ് പ്രമാണമായി സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭാഷകാരൻ പറയുമല്ലോ, ബ്രഹ്മം ഇതാ എന്റെ അനുഭവം പിടിച്ചോ, പിന്നെ ശ്രുതിയുടെ ആവശ്യം തോന്നും. അങ്ങനെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ, ഞാൻ ബ്രഹ്മത്തെ കണ്ടിരിക്കുന്നു, എന്റെ അനുഭവമാണ് ബ്രഹ്മജ്ഞാനം, അതാണ് പ്രമാണം? എവിടെയെങ്കിലും വായിച്ചോ, എവിടെയെങ്കിലും ചിന്തിച്ചോ, പഠിച്ചോ, കേട്ടോ ഭാഷകാരൻ പറഞ്ഞായിട്ട്? മതപ്രഭാഷണത്തിൽ നമ്മൾ പറയും അതൊക്കെ, ഇതെന്റെ അനുഭവമാണെന്ന് പറയും. ഭാഷകാരൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തന്റെ അനുഭവമാണെന്ന്? അങ്ങനെ പറയാൻ പറ്റില്ല, ശ്രുതേഹ പ്രമാണമെന്നാണ് ഭാഷകാരന്റെ അഭിപ്രായം. ശ്രുതികൾ പ്രമാണമാണ്. അതാണ് ഞാനും പറയുന്നത്, നമ്മൾ രണ്ടുപേരും ഒരു കാര്യം പറയുന്നത്. വ്യാഖ്യാതാവ് പറയുന്ന വിശ്വസിച്ചുകൊള്ളണം, വ്യാഖ്യാതാവ് ശ്രുതി യുക്തിയും ചേർത്ത് ചിന്തിച്ചിട്ട് അങ്ങനെയാണ് ഞാനും പറയുന്നത്. അത് ശരിയല്ലെന്നാ ഞാൻ പറയുന്നത്, അതെങ്ങനെ ശരിയാകും എന്നാണ് ചോദിക്കുന്നത്. ശരിയല്ലെന്നല്ല, ചിന്തിക്കുക, ചിന്തിച്ചിട്ട് മനസ്സിലാക്കുക. ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.